പ്രസംഗം പത്തൊമ്പത് സൂത്രം 32 ആധികാരം അവസ്ഥിതിർ ആധികാരി കാണാം. ഇവിടെ ഒരു ജ്ഞാനിക്കും ഒരു ശരീരത്തിൽ ഇരിക്കുന്ന വേറെ ശരീരത്തെ പ്രാപിക്കാം, ആ ശരീരത്തെ വിടാതെ. അതിനുദാഹരണം പറഞ്ഞു, പിന്നെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാം മരണത്തിന് ശേഷം. പക്ഷെ ഇത് തത്വജ്ഞാനിയായതുകൊണ്ട് മരണം എന്ന് പറയത്തില്ല, മരിക്കുകയല്ല, സ്വേച്ഛയാ പൂർവജന്മത്തെ സ്മരിച്ചുകൊണ്ട്. അതിനാണ് ഇവിടെ വ്യാസന്റെ മറ്റു ഉദാഹരണം പറഞ്ഞു, ശരീരത്തെ വിട്ടിട്ട്. ആ ഉദാഹരണങ്ങളെല്ലാം പൂർവ്വഋഷിമാരുടെ ഉദാഹരണങ്ങളാണ്. സ്വേച്ഛയ ശരീരത്തെ വിടുന്നു, അനന്തജന്മത്തിൽ സ്മരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടു തരത്തിൽ ശരീരത്തെ നിന്ന് വേറൊരു ശരീരത്തെ പ്രവേശിക്കാം. അതൊരു അത് പറഞ്ഞ സ്വാതന്ത്ര്യനൈവ ഗ്രഹാധിപ ഗ്രഹാന്തരം, സഞ്ചരിക്കുന്ന ആൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോകുന്നതാണ്. ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അതൊരു ശരീരത്തെ വിടാതെ വേറൊരു ശരീരം സ്വീകരിക്കുന്നതിനാണ് സുലഭയുടെ ഉദാഹരണം. സ്വശരീരത്തെ വിട്ടില്ല, ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ജനകന്റെ ശരീരത്തെ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് മടങ്ങി തന്റെ ശരീരത്തിലേക്ക് വരികയും ചെയ്തു. കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ ഇത്, കൂടുവിടുന്നില്ല, കൂടുവിടാതെ കൂടുമാറുന്ന വിദ്യ, അങ്ങനെ രണ്ട് വിദ്യകളാണ്. അതിൽ ഈ കൂടുവിടാതെ കൂടുവിടുന്ന വിദ്യയ്ക്ക് ഉദാഹരണമായിട്ട് ആണുങ്ങളെ ആരെയും കിട്ടിയില്ല, അതുകൊണ്ടാണ് സുലഭെ ഉദാഹരണമായിട്ടുള്ളത്. പിന്നെ പുരുഷന്മാരാരും അങ്ങനെ ഉദാഹരണത്തിനില്ല പുരാണങ്ങളിലും, ഉള്ളതായിട്ട് ഭാഷ്യകാരം പറയുന്നില്ല. ആ സമയം കൂടുവിട്ട് കൂടുമാറുന്നതിന് ഒരുപാട് പേര് ഉണ്ട്, പാന്തര തമസ് തുടങ്ങി പലരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്നാലും രണ്ടിടത്തും പറയുന്ന ഇതാണ്, തത്വത്തെ ഗ്രഹിച്ചവനെ അങ്ങനെ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് വീണ്ടും സംസാരം ഉണ്ടാകുന്നില്ല. അതവരുടെ കർമ്മ ഉപാസനയുടെ ബലം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. ജ്ഞാനത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അവരുടെ മുക്തിയും ബാധിക്കുന്നില്ല. ഇത് ഭാഷ്യകാരൻ പറയുന്നത്, ഭാഷ്യകാരൻ പറയുന്ന ബ്രഹ്മജ്ഞാനത്തിന് ഉദാഹരണമായിട്ടാണ്, തത്വജ്ഞാനം അതിനുദാഹരണമായിട്ടാണ്. പക്ഷെ പറഞ്ഞ ഉദാഹരണത്തിൽ സുലഭയുടെ ഉദാഹരണം തന്നെ പറഞ്ഞു. അവിടെ ഭാഷ്യകാരം പറയുന്ന തത്വജ്ഞാനത്തിന് ഉദാഹരണമല്ല അത്. ആ വ്യത്യാസമുണ്ട് അവിടെ. എന്താണ് വ്യത്യാസം? സാഖ്യപക്ഷമാണ്. അതും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവിടെയൊക്കെ സാഖ്യ സിദ്ധാന്തത്തെ ആണ് അവിടെ എല്ലാം പറയുന്നു. പക്ഷെ ഭാഷ്യകാരൻ അതിനെ, അത് സാഖ്യമാണ്, പക്ഷെ ഭാഷ്യകാരൻ അതിനെ അദ്വൈതപരമായി വ്യാഖ്യാനിക്കും. ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട് അതെല്ലാം അദ്വൈതമാണ്. പക്ഷെ അതിൻ്റെ മൂലസ്രോതസ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതമല്ല പറയുന്നു. അതപ്പോ അവിടെ തന്നെ പറഞ്ഞു, ഗീതയിൽ പറയുന്ന ഇത് സാഖ്യമാണ്, ഭാഷ്യകാരൻ ഇതിനെ അദ്വൈതമായി വ്യാഖ്യാനിക്കുകയാണ്. ഗീതയിൽ ഭാഷ്യകാരൻ പറയുന്ന അദ്വൈതത്തെ പറയുന്ന ഒരു ശ്ലോകം പോലും ഇല്ല. ഇതൊക്കെ അവിടെ നമ്മൾ ഗീതയിൽ വ്യാഖ്യാനിക്കുമെന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. വിശേഷിച്ചും ഗീതയെ സംബന്ധിച്ച് അദ്വൈതം എന്ന് പറയുന്നത് ഭാഷ്യകാരന്റെ സ്വന്തം ആശയമാണ്. പക്ഷെ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഭാഷ്യകാരൻ അദ്വൈതപരമായി വ്യാഖ്യാനിക്കുന്നു തന്റെ സിദ്ധാന്തത്തെ. എല്ലാവരും അത് തന്നെ ചെയ്യുന്നു. അവരവരുടെ സിദ്ധാന്തത്തെ ആണ് എല്ലാവരും പറയുന്നത്. പലവണ്ണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഭാഷ്യകാരൻ പറയുന്ന അദ്വൈതത്തെ ഗീതയിൽ പറയുന്നില്ല, മഹാഭാരതത്തിലും പൊതുവെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രധാനമായിട്ട് സാഖ്യ സിദ്ധാന്തമാണ്. സാഖ്യം തന്നെ പല രൂപത്തിൽ പറയും. അപ്പോ വേണമെങ്കിൽ ചോദിക്കാം, പണ്ഡിതാ സമദർശിന എന്നൊക്കെ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർ സമദർശിയായിരിക്കണം. അപ്പോൾ അത് അദ്വൈതത്തിലേ സമദർശനം സാധ്യമാകും, അദ്വൈതത്തിലെങ്ങനെ സമദർശനം സാധ്യമാകും എന്നൊക്കെ നമ്മുടെ പാഴ്ബുദ്ധിയിൽ സംശയങ്ങളുണ്ടാകാം. അത് സമദർശനത്തിന് അദ്വൈതം വേണ്ട, അതിവിടെ ഇവിടെയും അത് വ്യക്തമാണ്. ദ്വൈതമായാലും സമദർശനമാകാം. ഇനി അദ്വൈതത്തിൽ, അദ്വൈത ദർശനത്തിൽ സമദർശനം വേണമെന്നുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഭാഷ്യകാരൻ തന്നെ. ഭാഷ്യകാരൻ അദ്വൈതിയാണ്, പക്ഷെ സമദർശി അല്ല. ശരിയായ അർത്ഥത്തിലുള്ള സമദർശനം ഭാഷ്യകാരൻ പറയുന്നത് സമമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിർഗുണമായ ഏകമായ ആത്മതത്വത്തെ ദർശിക്കുക എന്നുള്ളതാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്നുവെച്ചാൽ അത് മാത്രം ദർശിച്ചാൽ മതി. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. ആത്മാവിനെ എല്ലാത്തിനും കണ്ടാൽ മതി. അതുകൊണ്ടാണ് പലരും ചോദിക്കും, ആ അദ്വൈതത്തെ പറഞ്ഞ ഭാഷകാരൻ എങ്ങനെ സമദർശി അല്ലാതെയാകും? അദ്വൈതം എന്ന് പറഞ്ഞാൽ സമമെന്ന് തന്നെ പറയുന്നു. സാറിന് ചോദിക്കുന്ന ചോദ്യമാണ്, പലപ്പോഴും സമാനം പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ അദ്വൈതം പറയുന്ന ഭാഷ്യകാരനും ഭാഷ്യകാരന്റെ അനുയായികളും ശങ്കരാചാര്യന്മാരും മണ്ഡലേശ്വരന്മാരും ആരും സമദർശികളല്ല, അവരതിന് എതിർജുമാണ്. സമദർശി അല്ല എന്നുള്ള കാര്യം ഇപ്പോട്ടെ, സമദർശനത്തിനെതിരുമാണ്. അസമയം ഇവിടെ പറയുന്ന സംഖ്യന്മാര് അവര് സമദർശനമാണ് പറയുന്നത്. അതൊരു വൈരുദ്ധ്യമാണ്. സമത്തെക്കുറിച്ച് പറയുകയും സമദർശനത്തിനെതിരായി പറയുകയും ചെയ്യും. ഭേദദർശനത്തെക്കുറിച്ച് പറയും, സമദർശനം പറയുകയും ചെയ്യും. അതാണ് ഗീതയിൽ ഭേദദർശനത്തെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് പറയുന്നു, പണ്ഡിത സമദർശിനഹ എന്ന്. അതേസമയം അദ്വൈതികൾ ഭേദമല്ല പറയുന്നത്, അഭേദദർശനമാണ്. പക്ഷെ അവർ ഭേദത്തെ പറയുകയും ചെയ്യുന്നു. ആ, അത് തന്നെ. അതായത് അത് ശരിയാണ്. അതായത് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ അദ്വൈത ദർശനത്തിനനുസരിച്ച് ഉള്ളൊരു വ്യവഹാര വീക്ഷണം അവർക്ക് വേണ്ടതാണ്. പക്ഷേ അത് കാണുന്നില്ല. എന്നുവെച്ചാൽ വ്യവഹാരത്തിൽ അവർ അസമത്വത്തെയാണ് പിന്തുടരുന്നത്. അപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയും, എന്താണോ വ്യവഹാരെ ഭട്ടനയോ എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ അവർ ഭട്ടനയോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അദ്വൈത നയമല്ല, പൗരോഹിത്യ നയമാണ്. അത് പൗരോഹിത്യത്തിൻ്റെ നയമാണ്. അപ്പോൾ അതൊരു ന്യായീകരണമാണ്. രണ്ടും കൂടെ പൊരുത്തപ്പെടുകയില്ലല്ലോ. എല്ലാം അദ്വൈതമെന്ന് പറയും, പിന്നെ ഞാൻ വേറെ നീ വേറെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ, അല്ല എല്ലാം അദ്വൈതമെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയണമെന്നില്ല. പക്ഷെ അങ്ങനെ പറയാൻ അവർ നിർബന്ധിതരാകും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കും. അപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു യുക്തിയാണ് വ്യവഹാരെ ഭാട്ടനയം എന്ന് പറയുന്നത്. അതിൽ സ്വയം സമാധാനപ്പെടുകയാണ്. പക്ഷെ അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതൊരു വൈരുദ്ധ്യമാണ്. ഒരു തരത്തിൽ അദ്വൈതം പറയുക, വേറെ തരത്തിൽ അങ്ങനെ ഭേദത്തെ സാധൂകരിക്കുക. ആ ശരിയല്ല, ഭേദം എന്ന് പറയുന്ന ഒരു വ്യാവഹാരിക യാഥാർത്ഥ്യമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഭേദം വ്യാവഹാരിക യാഥാർത്ഥ്യമാണ്, അദ്വൈതത്തിൽ അത് സ്വീകരിച്ചേ മതിയാവും. ഞാൻ നീ എന്നുള്ള വ്യാവഹാരിക ഭേദമുണ്ട്. അപ്പം ആ വ്യാവഹാരിക ഭേദം നിലനിൽക്കുന്നത് കൊണ്ട് വ്യവഹാരേ ഭാട്ടനയം എന്ന് പറയുന്നതിൽ ദോഷമില്ല എന്ന് അദ്വൈത് പറഞ്ഞാലോ? ആ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഈ കാലോചിതമായി വരേണ്ട നീതിബോധം, അതിനെ അതുപയോഗിച്ച് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ചോദ്യം ചെയ്യുന്നു. സർവ മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട മാനുഷികമായ അവകാശങ്ങൾ, പരിഗണനകൾ, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു. വ്യവഹാരെ ഭാട്ടനയോ എന്ന് പറഞ്ഞിട്ട് അല്ല, വ്യവഹാരത്തിൽ ഭേദമുണ്ടെന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിന് വിരുദ്ധമായ കാര്യമില്ല. അഭേദം അനുഭവപ്പെടും. അദ്വൈതം എന്ന് പറയുന്നത് പരമാർത്ഥ തത്വത്തിൻ്റെ പരമാർത്ഥ തത്വമാണ്, പിന്നെ അതിൻ്റെ അറിവാണ്. അതിനപ്പുറം അദ്വൈതത്തിന് വേറെ സ്ഥാനമൊന്നുമില്ല. അതുകൊണ്ട് വ്യവഹാരത്തിൽ ഭേദം അംഗീകരിച്ച് മതിയാവും. പക്ഷെ ആ വ്യവഹാരത്തിലെ ഭേദത്തിൻ്റെ പേരിൽ വ്യവഹാരത്തിൽ തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങളെയൊക്കെ ഹനിക്കുക, അവരെ ഉച്ചനീചത്വങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുക, അവിടെയാണ് തകരാറ്. അതേസമയം ഇവിടെ ദ്വൈതദർശനമായിരുന്നിട്ടും ഇവിടെ സുലഭീഞ്ജനവനോട് പറയുന്നുണ്ട്, ദുർബലനിലും ബലവാനിലും സമത്വം, അതാണ് സമത്വബുദ്ധി. ദുർബലരായ ആൾക്കാരുമുണ്ട്, ബലവാന്മാരുമുണ്ട്, പ്രിയനിലും അപ്രിയനിലും. നമുക്ക് പ്രിയമായവരുണ്ട്, അപ്രിയരായവരുമുണ്ട്. അതിലുള്ള സമത്വ ബുദ്ധിയാണ് മുക്തന്റെ ലക്ഷണം എന്നാണ്. അത് ഈ അദ്വൈതി പറയുന്ന വ്യവഹാര ഭാട്ടനയോ എന്ന് പറയുന്നതിന് അല്ല, അത് രണ്ടും രണ്ടാണ്. വ്യവഹാര ഭാട്ടനയോ എന്ന് പറയുമ്പോൾ എല്ലാ ഉച്ചനീചത്വങ്ങളെയും സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അത് മനുഷ്യദ്രോഹമുണ്ട്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, അതും പറയുന്നുണ്ട്. എങ്ങനെയാണോ നീ നിന്റെ ആത്മാവിൽ ആത്മന ആത്മാനം ആത്മനി, ഇത് ഗീതി പറയുന്ന പോലെയാണ്, നീ ആത്മാവിനെ കാണുന്നത് പോലെ അന്യന്റെ ആത്മാവ് വേറെ ആയിക്കോട്ടെ, അതിനും കാണുക. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അതിന് നിന്റെ ആത്മാവും അന്യന്റെ ആത്മാവും ഒന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. അന്യന്റെ ആത്മാവ് വേറെ, നിന്റെ ആത്മാവ് വേറെ, രണ്ടും ആത്മാവാണല്ലോ. രണ്ടിൻ്റെയും സ്വഭാവ വിശേഷതകൾക്കൊന്നും മാറ്റമില്ല. സാംഖ്യ സിദ്ധാന്തം അനുസരിച്ച് രണ്ടും നിർലേപമാണ്, നിർഗുണമാണ്, വ്യാപകമാണ്, ചൈതന്യ സ്വരൂപമാണ്. അപ്പോൾ ആത്മാവിനും ആത്മാവിനും സ്വഭാവത്തിൽ വ്യത്യാസമില്ല, രണ്ടാണെന്നേ ഉള്ളൂ. അപ്പം നിന്റെ ആത്മാവിൽ നിനക്ക് ആത്മാവിനെ കാണാമെങ്കിൽ അന്യന്റെ ആത്മാവിനും അത് കാണുക, വ്യത്യാസമില്ലല്ലോ. സ്വഭാവത്തിൽ വ്യത്യാസമില്ലല്ലോ, രണ്ടും രണ്ടായാലും. അപ്പൊ പിന്നെ എന്തിനാ ഭേദദൃഷ്ടി? അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് എന്താണോ, ദുർബലനും ബലവാനും ഒരേ ബുദ്ധി, അതാണ് ഇവിടെ ദ്വൈതത്തിൽ വരുന്ന അദ്വൈത ദർശനം. ശരി, പക്ഷേ തിരിച്ച് അദ്വൈതികൾ പറയുന്ന എന്താണ്, അദ്വൈതത്തിൽ വരുന്ന ദ്വൈത ദർശനം. ദ്വൈതികൾ പറയുന്നതോ ദ്വൈതത്തിൽ വരുന്ന അദ്വൈത ദർശനം. അപ്പോൾ ഈ അദ്വൈത ദർശനത്തിന് അദ്വൈത തത്വം വേണമെന്നില്ല, ദ്വൈതമായാലും ആകാം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അദ്വൈതിയല്ലേ, അദ്വൈതിക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ഭേദബുദ്ധി വരും എന്ന് ചോദിക്കുന്നതും ഈ അദ്വൈതികളുടെ വ്യാഖ്യാനങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ദ്വൈത ദർശനങ്ങളെല്ലാം ഭാഷകാരൻ എന്ത് ചെയ്തു, അദ്വൈതപരമായി വ്യാഖ്യാനിച്ചു. അത് തൻ്റെ ദർശനം. അതിപ്പോൾ ഒരാൾക്ക് തൻ്റെ ദർശനത്തെ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ താല്പര്യമാണ്. അപ്പോൾ അവിടെ നമ്മളെന്താ ധരിക്കുന്നത്, ഓ ജനകൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ ജനകൻ ഏറ്റവും വലിയ അദ്വൈതി ആണ്. അദ്വൈതിയായ ജനകൻ ഗൃഹസ്ഥനായിരുന്നു, സന്യാസത്തെ സ്വീകരിച്ചില്ല, ജ്ഞാനിയായിരുന്നു എന്നാണ് നമ്മൾ ധരിച്ചത്. ഇപ്പം ധരിച്ചിരിക്കുന്നു അങ്ങനെയാണ്. അത് ശരിയാണ്, താനും അദ്വൈത ഭാഷ്യമനുസരിച്ച് അത് ശരിയാണ്. അദ്വൈതിയായ ജനകന് നമ്മളതന്നെ മനസ്സിലാക്കുന്നു. പക്ഷേ ജനകൻ സ്വയം പറയുന്നു, ഞാൻ എന്താണോ ദ്വൈതിയാണോ, ഞാൻ കപിലന്റെ ശിഷ്യനാണോ, കപിലന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവനാണ്. അപ്പൊ കപിലന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ആൾ അങ്ങനെ അദ്വൈതിയാകുന്നു. അപ്പൊ ദ്വൈതിയായ ജനകനെ അദ്വൈതിയാക്കിയത് ഭാഷ്യകാരന്റെ മിടുക്കാണ്. അതുപോലെ തന്നെ പക്ഷെ അവരെല്ലാം വാസ്തവത്തിൽ അദ്വൈതികളായിരുന്നു, അത് മറ്റൊരു കാര്യം. അത് ശങ്കരാചാര്യർക്ക് മനസ്സിലായെങ്കിലും ശങ്കരാചാര്യർ മനസ്സിലായില്ല എന്ന് നടിച്ച് അവരെങ്ങനെ അദ്വൈതിയായി ജനകൻ എങ്ങനെ അദ്വൈതിയായി ജനകൻ കപില മഹർഷിയുടെ ശിഷ്യനായിരിക്കെ തന്നെ അദ്വൈതിയായി എങ്ങനെ? ആ, അതായത് അത് സുലഭ പറഞ്ഞു കൊടുത്ത അദ്വൈതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. അതിനുശേഷം അതുവരെ ജനകൻ ദ്വൈതി തന്നെയായിരുന്നു എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ സുലഭ പറഞ്ഞു കൊടുത്തു അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും കാരണം സുലഭയുടെ അദ്വൈതത്തെ ജനകൻ സ്വീകരിച്ചു എന്നുള്ളതിനാണ് അവസാനം ഭീഷ്മർ പറയുന്നു ജനകൻ നിശബ്ദനായി അംഗീകരിച്ചു എന്നാണ്. ജനകൻ വളരെ യോഗ്യനും മാന്യനും എല്ലാം ആയതുകൊണ്ട് പെണ്ണ് പറഞ്ഞതല്ലേ അതിനെന്താ വില എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, അതിനെ സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മൾ പിന്നെ ജനകനെ മനസ്സിലാക്കുന്നത് ഈ സുലഭയുടെ ഉപദേശം കൂടെ കേട്ട ജനകനെയാണ്. അത് മഹത്തുക്കളുടെ ലക്ഷണം അതാണ്. കാരണം എന്താണ്? അവരെ എപ്പോഴും എല്ലാ സ്ഥലത്തു നിന്നും അവരറിവ് സ്വീകരിക്കുന്നു. നല്ല കാര്യം ആര് പറഞ്ഞാലും സ്വീകരിക്കുന്നു. അല്ല, ഞാൻ പൂർണ്ണനാണ്, ഇനി എനിക്കൊന്നും മനസ്സിലാക്കാനില്ല, എല്ലാം തികഞ്ഞ ആളാണ്, അങ്ങനെയുള്ള ഒരു ദുരഭിമാനം വച്ചു പുലർത്തത്തിൽ ഇനി അങ്ങനെ ഒരു ദുരഭിമാനം വന്നാൽ അത് അറിയാതെ വന്നുപോയാൽ അത് മാറ്റും. ജനകനിൽ അതാ കാണും. അത് അന്ന് ലോകത്തുള്ള ജനങ്ങളെല്ലാം ജനകനെ പോലെ ആകാൻ ആഗ്രഹിച്ചു എന്നാണ് പറയും. കാരണം ജനകൻ അത്ര പ്രസിദ്ധനായിരുന്നു ജനകന്റെ ജ്ഞാനത്തിൽ അറിവിൽ. സന്യാസം സ്വീകരിക്കാതെ ഗൃഹസ്ഥനായിരുന്നുകൊണ്ട് തന്നെ ജ്ഞാനിയായ ധർമ്മപുത്രർ ചോദിക്കുന്നു അതാണ്, അങ്ങനെയുണ്ടോ ആരെങ്കിലും സന്യാസധർമ്മത്തെ സ്വീകരിക്കാതെ തന്നെ ഗൃഹസ്ഥ ആശ്രമത്തിൽ നിന്ന് ജ്ഞാനിയായ? അപ്പോഴാണ് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഒരാളുണ്ട്, അതാണ് ജനകൻ. അപ്പൊ ആ രീതിയിൽ ജനകൻ പ്രസിദ്ധനായതുകൊണ്ട് അന്ന് ജനങ്ങളെല്ലാം ജനകനെപ്പോലായി തീർന്നുവെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ലോക വിശ്രുതനായിരുന്ന ജനകന്റെ മുമ്പിൽ ചെന്നിട്ടാണ് സുലഭ കറക്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു കറക്ഷൻ. അപ്പോഴാണ്, അതിനുശേഷമാണ് ജനകൻ പൂർണ്ണനാകുന്നതെന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ജനകനിൽ ഉണ്ടായിരുന്ന ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് സുലഭ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നു. ഒന്നും നിന്റെ തകരാറെന്ന് പറയുന്നത് നിന്റെ ഈ കീർത്തി തന്നെ. അത് കേട്ടുകൊണ്ടാണല്ലോ വന്നത് ഞാനും. അപ്പൊ കീർത്തി വരുമ്പം അങ്ങനെയാണ് നമുക്കെല്ലാം അനുഭവം. ആരെങ്കിലും ഒന്ന് പൊക്കിയാൽ നമ്മൾ പൊങ്ങിപ്പോകും. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ ലോകം മുഴുവനും ജനകൻ ജനകൻ എന്നിങ്ങനെ അത് വേറെ സ്ഥലത്തും പറയുന്നുണ്ട്. ലോകം മുഴുവൻ ജനകൻ ജനകൻ എന്ന് പറയുന്നു. ആരായി ജനകൻ? അങ്ങനെ എല്ലാവരും സ്തുതിച്ചു കഴിയുമ്പോൾ ജനകനും അല്പം ആ തത്വത്തെ പഞ്ചശികനിൽ നിന്നും ശ്രവിച്ച ആളാണെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നു. അതാണ് ചില പറയുന്നു, നിന്റെ ഒരു തകരാറ് ഈ കീർത്തിയാണ്. കീർത്തി വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് വരുന്നത് എന്താണോ അഭിഷംഗം. ആ കീർത്തിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് അതിനോട് ചെറിയൊരു താല്പര്യം തോന്നും. അങ്ങനെയാണ് അനുഭവിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ അങ്ങ് അനുഭവിച്ചു പോകും. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, വേണ്ടെന്ന് വയ്ക്കത്തില്ല. മനുഷ്യൻ്റെ സ്വഭാവം ആസ്വദിച്ചു പോകും. അപ്പം ജനകന് കിട്ടിയത് കീർത്തിയാണ്. അതാണ് പറയുന്നത്, അതാണ് രണ്ടാമത്തെ തകരാറ്. മൂന്നാമത്തെ തകരാറ് എന്താണ് പറയുന്നത്? വായിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറയുന്നുണ്ട് അവരോധം. മൂന്നാമത് പറയുന്നു ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ലളിതമായി സംസ്കൃതമാണ്. പിന്നെന്താ തീരാത്ത വായിച്ചിട്ട്? അത്ര ലളിതമല്ല, ലളിതമായിട്ട് എനിക്ക് തോന്നിയില്ല. ലളിതമായിരുന്നെങ്കിൽ വ്യാഖ്യാതാക്കളെല്ലാം അവർക്ക് തോന്നിയത് എഴുതി വെക്കേണ്ട കാര്യമുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഏകഛത്രാധിപതിയാണ്, എല്ലാം ഇതെല്ലാം നിന്റെ കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ സമ്പാദ്യങ്ങൾ തന്നെ അത് നിനക്കൊരു തടസ്സമാണോ? അവരോധം. അവരോധം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അന്തപ്പുരവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം വരും. കൊട്ടാരവും എല്ലാം വരും. ഇതെല്ലാമും നിനക്കൊരു ബുദ്ധിമുട്ടാണ്. അത് അതും മനഃപൂർവ്വം ഒന്ന് ജനകനെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം സർവേഴ് ചോദിച്ച് ഇനി ആരുടെയാണ്, നിന്റെ പാപ്പാൻ ആരാണെന്ന് ചോദിച്ചില്ല. അതിന് മറുപടി നിനക്ക് അത് തന്നെയാണ് നിന്റെ ബന്ധനമായിരിക്കുന്നത്. അത് ചോദിച്ച് നീ എന്താ കല്യാണം കഴിക്കാത്തത്? നേരിട്ടല്ല ചോദിച്ചത്, ചോദ്യത്തിലുണ്ട്. ഉപേക്ഷിച്ചു പോയോ, നിന്നെ വഴിയാധാരമാക്കിയതാണോ എന്ന് ചോദിച്ചു. മൊഴി ചൊല്ലിയതാണോ ആരെങ്കിലും എന്ന് ചോദിച്ചു. അപ്പൊ അതിന് സുലഭ പറഞ്ഞ മറുപടി എന്താണോ വായിച്ചോ. അപ്പൊ അതിന് ഇത് സാറിന് എല്ലായിടത്തും ചോദിക്കുന്നതാണ്, എന്താ ഇങ്ങനെ ഈ വേഷമൊക്കെ സ്വാമി ആയതെങ്ങനെ എന്ന് ചോദിക്കും. എന്തുകൊണ്ടാ ഇങ്ങനെ ആയത്? ഇവിടെയും ചോദിക്കുക, എപ്പോഴും ചോദിക്കുന്നു. വയസ്സ് ആകുമ്പോൾ പിന്നെ ആരും ചോദിക്കത്തില്ല, വയസ്സുകാലത്ത് ഇങ്ങനെ തിരിഞ്ഞ് എന്നവർ വിചാരിച്ചോളൂ. ചെറുപ്പക്കാരാണെങ്കിൽ അത് പ്രശ്നമാണ്. യാത്ര ചെയ്യുമ്പോഴും അവിടെ ഇവിടെയൊക്കെ വെച്ചെല്ലാവരും ചോദിച്ചു. സാറിന് പൊതുവെ എല്ലാവരും പറയുന്നൊരു മറുപടിയുണ്ട്, അത് ജന്മനാ ഇങ്ങനെ ആയിരുന്നു. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വേറെ ട്രാജഡി ഒന്നും ഇല്ല. പൊതുവെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലം പോലെ, ഈശ്വര നാമം കേൾക്കും, കണ്ണു നിറയും, അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ കുറെ കാലം പോയി പിന്നെ ഇതെല്ലാം വേറെ വഴിയില്ല, അങ്ങനെ പിന്നെ അങ്ങനെ തിരിഞ്ഞാണെന്നൊക്കെയാണ് സാറിന് എല്ലാവരും പറയുന്നത്. പക്ഷേ സുലഭ പറഞ്ഞാൽ എന്താണോ, എന്നെ വിവാഹം കഴിക്കാൻ പറ്റിയ പുരുഷന്മാരൊന്നും ഈ ലോകത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ശരിയാണ്. കാരണം സുലഭയെ പോലെ ഒരു പുരുഷനുണ്ടെങ്കിൽ അയാളും വിവാഹം കഴിക്കത്തില്ലല്ലോ. അതിനു പറ്റിയ ഒരു പുരുഷന്മാർ ഈ ലോകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ അവിടെയെല്ലാം ഇവിടെ പറഞ്ഞു വന്നത് ദ്വൈതത്തിൽ അദ്വൈത ദർശനം അതാണ്. ജനകൻ അതാണ് പറയുന്നത്, സുലഭയും പറയുന്നതാണ്. ഈ അദ്വൈത ദർശന അദ്വൈതമായ കാഴ്ചപ്പാടിന് അദ്വൈത തത്വം വേണമെന്നില്ല, അദ്വൈതമായനും തിരിച്ച് അദ്വൈത തത്വത്തെ ഒരാൾ മനസ്സിലാക്കിയാലും അയാള് അദ്വൈത ദർശനം വേണമെന്നില്ല. ഇത് രണ്ടു രീതിയിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന എന്താണ്, ബ്രഹ്മവാദിനി. ഇത് ജനകനെ കുറിച്ചും പറയും, ജനകൻ ബ്രഹ്മവാദിയാണ്. അപ്പൊ സുലഭയെ കുറിച്ച് ബ്രഹ്മവാദിനി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. സുലഭ അദ്വൈത തത്വത്തെയല്ല ആഗ്രഹിക്കുന്നത്, ദ്വൈത തത്വത്തെയാണെങ്കിലും അദ്വൈത ദർശിയാണ്. അപ്പൊ ബ്രഹ്മവാദിനിയാണല്ലോ, അദ്വൈതമാണല്ലോ ബ്രഹ്മം. വ്യവഹാരത്തിൽ അദ്വൈതികളെ പോലെയുള്ള ഭേദത്തെ അല്ല ദർശിക്കുന്നു. എല്ലാവരിലും ദുർബലനും ബലവാനും സമത്വ ബുദ്ധി എന്ന് പറയുന്ന അദ്വൈത ദർശനമാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും അദ്വൈതി ആവണമെന്നില്ലല്ലോ. ദ്വൈത ദർശനം വിശിഷ്ട അദ്വൈതവും ദ്വൈതവും ബ്രഹ്മവാദമെന്നല്ലേ, ബ്രഹ്മസൂത്രത്തെ. ശങ്കരാചാര്യര് ബ്രഹ്മവാദി എന്ന് പറയുമ്പോ വേറെ ഏതെങ്കിലും എടുക്കൂ? ശങ്കരാചാര്യർക്ക് രണ്ട് ബ്രഹ്മമില്ല, ഒരേ ഒരു ബ്രഹ്മം. പിന്നെ ശങ്കരാചാര്യ ബ്രഹ്മവാദി എന്ന് പറഞ്ഞാൽ ദ്വൈതം വിശിഷ്ടാദ്വൈതം അങ്ങനെയൊക്കെ അർത്ഥം വരുമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർ. മറ്റുള്ളവർ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവർക്ക് പല അർത്ഥമുണ്ട്. ബ്രഹ്മത്തിന് എന്തെല്ലാം അർത്ഥമുണ്ട്? ഇവിടെ തന്നെ ഈ സംവാദത്തിൽ തന്നെ ഒരു ഇടത്ത് മാത്രം ബ്രഹ്മശബ്ദം വരുന്നു. അവിടെ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം വേദമെന്നാണ്. അപ്പൊ ബ്രഹ്മത്തിന് വേദമെന്നും അർത്ഥമുണ്ട്. ബ്രാഹ്മണന്റെ ബലം എന്താണ്? വേദം. അങ്ങനെ പറയുന്നുണ്ട്. അത് രാജാവിന്റെ ബലം ഐശ്വര്യം, ബ്രാഹ്മണന്റെ ബലം വേദം. അപ്പോ ജനകൻ ചോദിക്കുന്ന, നീ ഇത്ര രൂപ യൗവന യുക്തയായിരിക്കുന്നു, സുന്ദരിയാണ് ചെറുപ്പമാണോ, നിന്റെ ഈ നിയമങ്ങൾ എങ്ങനെ യോജിക്കും? നിന്റെ വേഷവും നീ പറയുന്ന താപസ നിയമങ്ങളും തമ്മിൽ യോജിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയുന്നു, രൂപ യൗവനങ്ങളെല്ലാം സ്ത്രീകളുടെ ബലമാണ് എന്നാണ് മറുപടിയായിട്ട് പറയുന്നത്. അവിടെ പറയുന്നത് പറയുന്നുണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞ വേദം അർത്ഥത്തിൽ പറയുന്നുള്ളു, അല്ല ഇവിടെ ഒരിടത്തും ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ പിന്നെ ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തിലല്ല, സുലഭയുടെ വ്യാഖ്യാനത്തിന് സുലഭ ബ്രഹ്മവാദിനിയാണ് എന്ന് വെച്ചാൽ അവിടെ സമത്വദൃഷ്ടി അർത്ഥത്തിൽ ബ്രഹ്മവാദിനിയാണ്, അല്ലാതെ ശങ്കരാചാര്യർ പറയുന്ന ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ജനകനും അർത്ഥത്തിൽ ബ്രഹ്മവാദിയാണ്. ജനകനും ആ സമത്വത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു. നിന്നിലും അന്യനിലും സമത്വം കാണേണ്ട ഒരാൾ എങ്ങനെയാണ് നിരന്തരം ചോദിക്കുന്നത്, നീ ആരുടേതാണെന്ന് ഇങ്ങനെ എന്നോട് നിനക്ക് ചോദിക്കാൻ പറ്റും? സമത്വമുള്ള ഒരാളാണ്. ഇത് അങ്ങനെ ഒരു വലിയൊരു പാഠമാണ്. അത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം അനുസരിച്ചല്ല, മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇതൊരു വലിയ പാഠമാണ്. അപ്പൊ സുലഭ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ സന്യാസത്തിന് എപ്പോഴും ഉത്തമമായ മാതൃകയായിട്ടെടുത്ത് കാണിക്കുന്നത് ശുഖബ്രഹ്മർഷിയാണ്. ശിവനാണ് ഒരു പൂർണ്ണ സന്യാസം എല്ലാ അർത്ഥത്തിലും, ഒരു പരിവ്രാജകനായ സന്യാസി എന്ന് പറയുന്നു. അവിടെയെങ്കിലും ഒരിടത്ത് സുലഭയെടുത്ത് കാണിക്കാറില്ല. ഒരുപക്ഷെ അത് പക്ഷെ ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത് മഹാഭാരതത്തിൽ വരുന്നത് ശുഖബ്രഹ്മർഷിയുടെ കഥയാണ് വരുന്നത്. പിന്നെ അത് പിൽക്കാലത്ത് ഭാഗവതത്തിലും മറ്റും ശിവന് വലിയ സ്ഥാനം വരികയും അങ്ങനെ ഒരു പ്രചാരം വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെയെങ്കിലും ഒരിടത്തും സന്യാസത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് സുലഭയെടുത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് സന്യാസത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് സുലഭയെടുത്ത് കാണിക്കും. ഈ പറയുന്നതനുസരിച്ച് സ്വയം തന്നെ പറയുന്നു, ഞാൻ ദൃഢവ്രതയാണ്. സന്യാസത്തിന്റെ നിയമം അനുസരിച്ച് ശുഖബ്രഹ്മർഷിയും അങ്ങനെ സ്വീകരിക്കുന്നു. പൂർണ്ണ പരിവ്രാജകനാണ്, ഒരിടത്ത് സ്ഥിരമായി താമസിക്കത്തില്ല. സ്വയം വരുന്നു, ഞാൻ ഒരു ദിവസം കൂടുതൽ ഒരു സ്ഥലത്തും താമസിക്കാറില്ല. ഇന്നിവിടെ നാളെ ഇവിടുന്ന് സ്ഥലം വിടും. ഞാൻ എനിക്ക് ആരുടെയും സമ്പത്തിനോട് ആഗ്രഹമില്ല. അതാണല്ലോ സന്യാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം. ആരുടെയും സമ്പത്ത് സ്വീകരിക്കുക, ഞാൻ ആരുടെയും സമ്പത്തിന്റെ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ പറയുന്ന വാക്കൊരിക്കലും മാറ്റി പറയാറില്ല. സമ്പത്തൊക്കെ കൈവച്ചാൽ പറയുന്ന വാക്ക് മാറ്റി പറയേണ്ടി വരും. ഞാനതും ചെയ്യാറില്ല. പൂർണ്ണമായും ഒരു പരിപ്രാജികയാണ് എന്ന് പറയുന്നു. അതിനെ ശങ്കരാചാര്യർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും സന്യാസ ചിഹ്നങ്ങളോടുകൂടിയ ഒരു സന്യാസിനി. അതാണ്, അങ്ങനെ ഒരു സന്യാസ സ്ത്രീക്ക് പാടില്ല എന്ന് പറഞ്ഞ ആള് തന്നെ അവസാനം ഇതിനൊരു ഉദാഹരണം പുരുഷന്മാരല്ല. അതുകൂടെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കും, ശങ്കരാചാര്യർ ഈ കൂടുവിട്ട് കൂടുമാറിയാണെന്നാണ് പറയുന്നത് കഥയിലൊക്കെ. എന്നാ പിന്നെ ഇവിടെ പറഞ്ഞാൽ പോലെ ഇരുന്ന ഞാനും പണ്ട് കൂടുപെട്ട് കൂടുമാറിയിട്ടുണ്ടെന്ന് അത് പറയുന്നില്ലല്ലോ. അതൊരു കഥ മാത്രമാണ്. ശങ്കരാചാര്യ ഉദാഹരണമായിട്ട് പറയുന്നവരെ അതിൽ വേറെ ഋഷിമാരെ ആരും ഇതിന് ഉദാഹരണമായിട്ടില്ല. ജീവിച്ചിരിക്കെ തൻ്റെ ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് തിരിച്ച് തൻ്റെ ശരീരത്തിൽ വരിക, അതിന് സുലഭ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സുലഭയുടെ ഉദാഹരണമായിട്ടെടുത്തത്. അതുകൊണ്ട് സന്യാസത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സുലഭ. ഇനി സുലഭയെ കുറിച്ച് ആർക്കും ഒന്നും കേൾക്കാൻ ഇല്ലല്ലോ, ഉണ്ടോ? ഇവിടെ സുലഭ പറയുന്ന രീതിയിലേക്ക് ഗൃഹസ്ഥന് മോക്ഷം, സുലഭ പറയുന്ന രീതിയിൽ ഗൃഹസ്ഥനക്ക് മുക്തി ഇല്ല എന്നാണ്. അതൊന്നും പറയുന്നില്ല, ഗൃഹസ്ഥന് മുക്തിയില്ലെന്നും അങ്ങനെ പറയുന്നില്ല. ഈ ഗൃഹസ്ഥന്റെ സുലഭ അവിടെ എന്താണോ അവിടെ കൈകാര്യം ചെയ്യുന്നത്, ജ്ഞാന അഭിമാനം മുക്തി അഭിമാനം, അതൊരു അഭിമാനമായിരിക്കാൻ പാടില്ല. ഒരാൾ ആദ്യം തന്നെ പറയുകയാണ് എന്താണ്, ഞാൻ ജ്ഞാനിയാണോ, എന്നാൽ മുക്തനുമാണ്, ജ്ഞാനം കൊണ്ടേ മുക്തിയുള്ളൂ, ഞാൻ എനിക്ക് ഗുരുവുണ്ട്, എനിക്ക് സമ്പ്രദായമുണ്ട്, ഞാൻ ജ്ഞാനിയാണ് മുക്തനുമാണ്, ഇതൊക്കെ പ്രഖ്യാപിക്കുന്നു. അതെല്ലാം പ്രഖ്യാപിക്കുകയും ഭേദബുദ്ധി വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജ്ഞാനിയാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഭേദബുദ്ധി പാടില്ല. അപ്പോൾ അവിടെ പറയുന്നു, നീ ശ്രവിച്ചതൊന്നും ശരിയായ രീതിയിൽ ശ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ നീ ശ്രവിച്ചത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞു തന്നത് ശരിയായ രീതിയിലല്ല. ഇവിടെ തകരാറുണ്ട്. അഷ്ടാവക്രന് അങ്ങനെ അതിനെന്താ? അല്ല, അത് ഇപ്പോ അഷ്ടാവക്രം വരെ പോണ്ട. ശങ്കരാചാര്യരെ തന്നെ ജനകനെ കുറിച്ച് എന്താ പറയുന്നു? അദ്വൈതീന്നല്ലേ പറയുന്നു. ശങ്കരാചാര്യർ ജനകനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നിടത്തെല്ലാം ജനകനെ എന്തായിട്ടാണ് പറയുന്നത്? അദ്വൈതിയായിട്ട്. ജനകൻ ആരാണെന്ന് ജനകൻ സ്വയം പറയുന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ളവർ ജനകനെ കുറിച്ച് പറയുന്നതല്ല. ആർക്ക്? ജനകനോ? അത് അദ്വൈതം അങ്ങനെ വ്യക്തമായിട്ട് ശങ്കരാചാര്യരുടെ അദ്വൈതം വ്യക്തമായി പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതല്ല. ശങ്കരാചാര്യർക്ക് ശേഷമുള്ളതാണ് ശങ്കരാചാര്യരുടെ സിദ്ധാന്തം വ്യക്തമായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യർക്ക് ശേഷമാണ്. ശങ്കരാചാര്യർക്ക് മുമ്പ് അദ്വൈതം ഉള്ളതാകെ മാണ്ഡൂക്യ കാരികയില്ല. പക്ഷെ അത് അവിടെ സ്പഷ്ടമായിട്ടും അവിടെ ക്ഷണിക വിജ്ഞാനവാദത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് കഴിഞ്ഞ് ശങ്കരാചാര്യർക്ക് ശേഷം എവിടെയൊക്കെ അദ്വൈതത്തെ വ്യക്തമായി പറയുന്നുണ്ടോ അതെല്ലാം, അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഭാഗവതം ഉൾപ്പെടെ ഉള്ളിടത്തെല്ലാം ശങ്കരാചാര്യർക്ക് ശേഷം എഴുതിയ കൃതികളാണ്. അപ്പൊ ശങ്കരാചാര്യർക്ക് ശേഷമുള്ള വിദ്വാന്മാരും പണ്ഡിതന്മാരും അദ്വൈതികളും എല്ലാം ഇങ്ങനെ ഒരുപാട് ജനകരെയും ഒരുപാട് അഷ്ടാവക്രനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതില്ല എന്നാലും പറഞ്ഞു. വ്യാസൻ മഹാഭാരതത്തിലില്ലേ? ജനകൻ മഹാഭാരതത്തിലില്ലേ? എല്ലാവരും ഉണ്ട്. അവരെ വീണ്ടും പുനഃസൃഷ്ടി നടത്തിക്കൂടെ വിദ്വാന്മാർക്ക്? പിന്നീട്, അതായത് ഇപ്പോൾ രാമൻ, യോഗവാസിഷ്ഠത്തിലൊരു രാമനില്ലേ? അത് ദശരഥന്റെ പുത്രനാണോ? ഇങ്ങനെ ദശരഥന്റെ പുത്രൻ, അങ്ങനെ ദശരഥന്റെ പുത്രനാണ് ആ രാമനെങ്കിൽ ആ രാമായണത്തിൽ ഈ അദ്വൈതം ഉണ്ടോ? യോഗവാസിഷ്ഠത്തിൽ, വാസിഷ്ഠ രാമായണത്തിൽ പറയുന്ന അദ്വൈതം അവിടെ വസിഷ്ഠൻ രാമൻ ഉപദേശിച്ച? എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഉപദേശിച്ചില്ല? കാരണം അന്ന് ഈ അദ്വൈതം ഉണ്ടായിരുന്നില്ല. അദ്വൈതം വന്ന ഇവിടുന്ന് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന അദ്വൈതമാണ്. അപ്പോൾ ആ രാമൻ തന്നെ വീണ്ടും വന്നു, ആ വസിഷ്ഠൻ തന്നെ വീണ്ടും വന്നു, പുതിയ ഉടുപ്പിട്ടുകൊണ്ട് വന്നേ ഉള്ളൂ ശങ്കരാചാര്യർക്ക് ശേഷം. അതുപോലെ പലരും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് വാസിഷ്ഠ രാമായണം ദശരഥപുത്രനായ രാമന് വസിഷ്ഠൻ അന്ന് ഉപദേശിച്ചാണ് എന്ന് പറയാൻ പറ്റും. ഉപദേശിച്ചിരുന്നെങ്കിൽ അത് രാമായണത്തിൽ കാണണമല്ലോ. ഇത് രാമായണത്തെ പോലെ തന്നെ വലിയൊരു ഗ്രന്ഥമാണ് വാസിഷ്ഠ രാമായണം. ആ വാസിഷ്ഠ രാമായണത്തിൽ രാമനും വസിഷ്ഠനും മാത്രമല്ല, സർവ്വഋഷിമാരും മുമ്പുണ്ടായിരുന്ന എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് ശുദ്ധമായ അദ്വൈതവും അതിനപ്പുറമുള്ള കാര്യങ്ങളുമൊക്കെയാണ്. അതെവിടുന്ന് വന്നു? എവിടുന്നത് കിട്ടി? ശങ്കരാചാര്യർക്ക് ശേഷം വന്നതാണ് ഭാഗവതത്തിൽ അദ്വൈതം. എവിടുന്ന് വന്ന്? ശങ്കരാചാര്യർക്ക് ശേഷം വന്നു. അല്ല, ഇനി അങ്ങനെ ഒരു വസിഷ്ഠൻ ശങ്കരാചാര്യർക്ക് പരിചയമുള്ള ഒരു വസിഷ്ഠം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പരിചയമുള്ള രാമൻ ഉണ്ടായിരുന്നെങ്കിൽ, ശങ്കരാചാര്യർ ഈ ഭാഷ എഴുതുമ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശങ്കരാചാര്യർക്ക് അദ്വൈതത്തെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കരാചാര്യർ പരതി നടക്കുന്നുണ്ട്. പുരാണങ്ങളും ഇതിഹാസങ്ങളും മഹാഭാരതത്തിൽ നിന്ന് ഒറ്റ വാക്യം പോലും കിട്ടിയിട്ടില്ല ശങ്കരാചാര്യർക്ക്. കിട്ടിയതെല്ലാം ദ്വൈതമാണ്. ആകെ കിട്ടിയത് മാണ്ഡുക്യ കാരികയിൽ നിന്നാണ്, വേറെ ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. അതിന് മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാകാം? ഇത്രയും വ്യക്തമായ അദ്വൈതം ഉണ്ടായിരുന്നെങ്കിൽ ശങ്കരാചാര്യ ഉദ്ധരിക്കായിരിക്കും. ഇതൊക്കെ ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാണ്. ശങ്കരൻ പിന്നെയും തങ്ങിത്തന്നെ എന്ന് പറഞ്ഞതുപോലെ ശങ്കരാചാര്യ എന്തുകൊണ്ട് വാസിഷ്ഠത്തിലെ എത്രയോ അദ്വൈതത്തെ സ്പഷ്ടമായി തത്വമസിയെ വ്യാഖ്യാനിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് അതിനെയൊന്ന് ഉദ്ധരിച്ചില്ല? കാര്യങ്ങൾ എത്ര എളുപ്പമായിരുന്നു. ശങ്കരാചാര്യ കൂർമ്മപുരാണോ വായുപുരാണോ വിഷ്ണുപുരാണോ അതിലൊന്നും അദ്വൈതമേ ഇല്ല. അദ്വൈതമൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ കൊണ്ടുവന്നാൽ അത് വെച്ച് അദ്വൈതം വ്യാഖ്യാനിക്കാൻ പറ്റും? കഴിയത്തില്ല. അപ്പൊ അവിടെയൊക്കെ ശങ്കരാചാര്യ പെടാപ്പാട് വിടുകയാണ് ഒരു പ്രമാണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെത്രയോ എളുപ്പമായിരുന്നു വാസിഷ്ഠം ഒന്നും മതിയാണ്. പിന്നെ വസിഷ്ഠൻ ഒരു ഋഷി പറഞ്ഞില്ലേ, രാമന് പറഞ്ഞു കൊടുത്തല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ശങ്കരാചാര്യർക്ക് ശേഷം വന്നു. ഈ ഋഷിമാരും എല്ലാം വീണ്ടും പുനഃസൃഷ്ടിച്ചതാണ്. അല്ലാതെ ഇതെല്ലാം അനാദികാലത്തെ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരല്പം പോലും നമുക്ക് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്. ഈ സംഗതികളെല്ലാം പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ശങ്കരാചാര്യർ വന്ന്. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ശങ്കരാചാര്യർക്ക് ശേഷം വന്ന അദ്വൈതാചാര്യന്മാർ വാസിഷ്ഠത്തെ എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അത് ഇപ്പൊ ഇതും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതായത് ഈ പുരാണങ്ങളെന്ന് പറയുന്നത് ഇതൊന്നും ഒരു കാലത്ത് എഴുതിയല്ല, പല കാലത്ത് എഴുതിയാണ്, വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരുന്നു. ഭാഗവതത്തിൽ ബുദ്ധനെ കുറിച്ച് പറയുന്നു. എന്തായാലും ബുദ്ധനൊന്നും പോലെ അല്ലല്ലോ. ബുദ്ധനെ കുറിച്ച് പറയുന്ന പല പുരാണങ്ങളും ഉണ്ട്. ബൗദ്ധന്മാരെ കുറിച്ചും ബുദ്ധന്മാരെ കുറിച്ചും പറയും. അപ്പൊ ഈ പുരാണങ്ങളെയൊക്കെ എന്താ അനാദിയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി ഇതെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു പല രീതി കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് മഹാഭാരതം ഉൾപ്പെടെയുള്ളത്. കുറച്ച് സാമാന്യം ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വിദ്യാരണ്യ സ്വാമിയും മധുസൂദന സരസ്വതിയൊക്കെ ഈ വാസിഷ്ഠത്തെയും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ശങ്കരാചാര്യർക്ക് ശേഷം വന്നവർ 14-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്നവർ എന്നുവെച്ചാൽ അന്ന് ഇത് അപ്പോൾ ഇതൊക്കെ പ്രചാരത്തിലായി. അതിനൊന്നും ഭാവമൊന്നുമില്ലായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുരാണങ്ങളുടെ കഥ, ഈ പുരാണങ്ങളിലൊക്കെ അദ്വൈതമൊക്കെ വളരെ സ്പഷ്ടമായി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശങ്കരാചാര്യർക്ക് ശേഷം വന്നു. അതിനു മുമ്പ് ഉള്ളതിൽ അത്രയും വ്യക്തമായിരിക്കത്തില്ല. ശ്രുതിയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചില കാര്യങ്ങൾ കാണും. പ്രചാരം കൊട്ടിയിട്ടുള്ള ശങ്കരാചാര്യരാണ് അദ്വൈതത്തിന് പ്രചാരം കൊടുത്തത്. അതുകൊണ്ട് പുരാണങ്ങൾ എന്നെഴുതി ആരെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ പലരായിട്ട് എഴുതിയാണെന്നേ പറയാൻ പറ്റൂ. ഇവിടെ മുസ്ലിങ്ങൾ എപ്പോഴാ വന്നത്? മുഹമ്മദിയും മറ്റ് അതിനെക്കുറിച്ച് പറയുന്ന പുരാണങ്ങൾ വരെയുണ്ട്. പിന്നെയാണ് ഇതൊക്കെ അനാദികാലത്ത് എഴുതി വെച്ചാണെന്നും ഋഷിമാരുടെ ദീർഘദർശനം കൊണ്ടാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാമെന്നുള്ളതല്ലാതെ അങ്ങനെയൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വെറും മന്ദബുദ്ധികളായിപ്പോകും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുമ്പാണോ പിമ്പാണോ, അത് പുരാണങ്ങളിലെല്ലാം ഉണ്ടല്ലോ. അത് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കണമെന്ന് തന്നെയാണ്. വ്യാഖ്യാനിച്ചാൽ കിട്ടുന്ന സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഉപനിഷത്തിലില്ലേ? അത് ശങ്കരാചാര്യർക്ക് ശേഷം ഉണ്ടായിട്ടാണോ? അത് വ്യാഖ്യാനിച്ചെടുക്കാമെങ്കിൽ എവിടെയും കിട്ടും. സർവം കല്ലിതം ബ്രഹ്മെന്നുള്ളത് വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ വ്യാഖ്യാനിക്കെടുക്കാമെന്നുള്ള സാധനങ്ങൾ എവിടെയും ഉണ്ട്. അതുകൊണ്ട് അത് ശങ്കരാചാര്യർക്ക് മുമ്പോ പിമ്പോ അത് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒന്നുറപ്പാണ്, ഇതൊക്കെ പല കാലങ്ങളിലായിട്ട് എഴുതി പിടിപ്പിച്ചതാണ്. ശങ്കരാചാര്യർക്ക് മുമ്പും എഴുതിയിട്ടുണ്ട്, ശങ്കരാചാര്യർക്ക് പിന്നെ എഴുതിയിട്ടുണ്ട്. മഹമ്മദാഹ, മുഹമ്മദിന്റെ അനുയായികൾ. സ്പഷ്ടമാണല്ലോ ആരാണെന്ന്. അവരെ കുറിച്ച് പുരാണത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പുരാണം ഇപ്പോൾ ഉണ്ടായത്. ഇതൊക്കെ വ്യാസന്റെ പേരില്ലാതും വ്യാസന്റെ അക്കൗണ്ടിലാണ് ചേർത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നവൻ മന്ദബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? പിന്നെ ഇതിലൊക്കെ വ്യാസന്റെ പേരെഴുതി വെച്ചത് ഒരു ഉദ്ദേശം നമ്മളെ മന്ദബുദ്ധിയാക്കുക എന്നുള്ളതല്ല. ഇത് വായിക്കുന്നവനെ മന്ദബുദ്ധിയാക്കുക, അല്ലെങ്കിൽ എന്തിനാ അതിൽ വ്യാസന്റെ പേരെഴുതി വെച്ചത്? മുഹമ്മദിന്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞിട്ട് അത് വ്യാസൻ എഴുതിയാണെന്ന് പറയേണ്ട കാര്യമെന്ന് ദീർഘദർശൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കുറച്ച് നോർമലായി ചിന്തിച്ചാലേ ഇതൊക്കെ മനസ്സിലാകത്തു, അല്ലെങ്കിൽ ഇതൊന്നും കാര്യം മനസ്സിലാകത്തില്ല. വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് ഇതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചതിനൊന്നും ഉത്തരം കിട്ടത്തില്ല. അല്ല, അത് പിന്നെ അവർക്ക് പറയാം. ആധുനിക കേരളത്തിൽ തന്നെ എത്രയും കൃതികൾ ഉണ്ടായിട്ടുണ്ട്, എത്ര കവിത എഴുതിയിട്ടുണ്ടാകും. പക്ഷെ അവരവലംബിച്ച എന്തോന്ന് പുരാണ കഥകളെ, അതിലൽപ്പമൊക്കെ മാറ്റം വരുത്തി കൃഷ്ണനും അർജുനനും കൂടെ യുദ്ധം ചെയ്യുന്നൊക്കെ സങ്കല്പിച്ച് കൂട്ടി എഴുതി. പക്ഷെ അവർക്കൊരു അവലംബം ഉണ്ടെന്നാണ്. പുരാണ കൃഷ്ണനും അർജുനനും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് പുരാണത്തിൽ അതേപടിയില്ല. പക്ഷെ അത് കൽപ്പനയിലാണ്, കൽപ്പിച്ചെഴുതിയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന ആധുനിക ഗവേഷകർ അവര് ഇതിനെയൊക്കെ അതിനൊരു അതില് അത്ര ആധുനിക അല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരാളാണ് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിനെയൊക്കെ ശക്തമായി തള്ളിക്കളയുന്നുണ്ട്. ഉള്ള പൊട്ട കഥകളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് അതെല്ലാം വ്യാസന്റെ തലയിൽ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്ന് വാസ്തവത്തിൽ അതാദ്യം അങ്ങനെ ചിന്തിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. അതിനെ അരവിന്ദ മഹർഷി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാട് ശരിയാണ്. പല പാശ്ചാത്യരും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി നോർമലായി ചിന്തിക്കുന്നവരാണ്. ഇതൊന്നും ഇതൊക്കെ എഴുതി പിടിപ്പിച്ചാണ് പിൽക്കാലത്ത് വ്യാസന്റെയും വസിഷ്ഠന്റെയും ഒക്കെ പേരിലാണ്. പലതവണ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്, വീണ്ടും ചോദിക്കുന്നു. ആദ്യം കേൾക്കുന്നത് അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചെങ്കിലും എല്ലാ കാര്യത്തിലും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരം വിഷയങ്ങളെ കുറിച്ചെങ്കിലും ചിന്തിക്കുമ്പോൾ കുറച്ച് നോർമലാകുക. എല്ലാ കാര്യത്തിനും വേണമെന്ന് പറഞ്ഞു എന്നിട്ട് ചിന്തിക്കുക, അത് ആവശ്യമാണ്. ദയാനന്ദ സരസ്വതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അരവിന്ദ ഘോഷിനെ മനസ്സിലാക്കാൻ. അല്ല, സായിപ്പന്മാരെന്ന് പറഞ്ഞാൽക്ക് ദേഷ്യം വരും. സായിപ്പിന് വേണ്ട, ഇന്ത്യയിലുണ്ടല്ലോ ആൾക്കാർ, അവരെ മനസ്സിലാകും. അപ്പം മനസ്സിലാകും. അത് വ്യാനസ്വാമിയും പറഞ്ഞിട്ടുണ്ട്. അതുവരെ പോകണമെന്ന് ഇങ്ങനെ ഒരുപാട് കൂട്ടിച്ചേർത്ത കഥകളെ കുറിച്ച് വിവേകാനന്ദസ്വാമിയും പറയുന്നുണ്ട്. വിവേകാനന്ദസ്വാമി സർവസമ്മതനാണല്ലോ. അപ്പൊ അതാണ് സുലഭയുടെ കഥ. അപ്പോ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ആധ്യാത്മിക തലത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വ്യക്തിയുമാണ്. എന്തായാലും സ്ത്രീ വിദ്വേഷിയാണെങ്കിലും ശങ്കരാചാര്യനെ സർവേ കൊണ്ടുവന്നു, നമ്മുടെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതിന് ശങ്കരാചാര്യരോടൊരു കൃതജ്ഞതയോടെ നമുക്ക് പ്രകടിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം.